ഒന്ന്, ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കണം. രണ്ട്, ഇവിടെ എഴുതി കാണിക്കുന്നത് അത് ശ്രദ്ധിക്കണം. ഇത് രണ്ടും ശ്രദ്ധിക്കാതെ സംശയം ചോദിച്ചു കഴിഞ്ഞാൽ സംശയം മറുപടി പറയുന്ന പ്രയാസമാണ്. ശിവേഹി എന്നുള്ള എടുത്ത് എഴുതിയത് എടുത്ത് എങ്ങനെയാണ്? ഇവിടെ ഇനി തെറ്റിച്ചെഴുതി നോക്കണം. ഹോമാങ്കോസ്റ്റ ഇവിടെ തെറ്റിച്ചെഴുതിയുകൊണ്ടാണോ ചോദ്യകർത്താവ് തെറ്റിച്ചെന്ന്? ശിവ ശിവ ആങ് ഇഹി ശിവ ആ ഇഹി ഇവിടെ ശരിക്കും എഴുതിയിരിക്കുന്നു. ശിവ ഇഹി എന്നുള്ള തിരിച്ചെഴുതിയിരിക്കുന്നു. ആദ്യം നോക്കുക, ശിവ ആ ആങ് ആണെന്ന് കാണിക്കാൻ വേണ്ടി ആ ഇഹി അങ്ങനെ പിരിച്ചെഴുതുന്നു. ആങ് ഇഹി ഇങ്ങനെ പിരിച്ചെഴുതുന്നു. പിന്നെ ആ ഇഹി മകാര ഇത്ത് വ്യക്തമായി അവിടെ എഴുതിയിട്ടുണ്ട്. ആ ഇഹി ശിവ ആ ഇഹി ആ ഇഹി എന്നിടത്ത് ഏഹി പരരൂപം വന്നു. ശിവ ആ ഏഹി ശിവ ഏഹി ശിവ ഏഹി അത് കഴിഞ്ഞുള്ള രൂപം കൊടുത്തിട്ടില്ലേ അവസാനത്തെ രൂപം. ശിവേഹി ഇതിൽ പിരിച്ചെഴുതിയിരിക്കുന്നത് ശരിയായിട്ടാണ്. പക്ഷെ ചോദ്യം ചോദിച്ച ആള് ഈ പിരിച്ചെഴുതി തന്നെ തെറ്റിച്ചാണ്. പിന്നെ അങ്ങനെ ബാക്കി കാര്യങ്ങൾ മനസ്സിലാകുന്നു. അപ്പൊ ഇവിടെ ഈ എഴുതിയിരിക്കുന്നത് പോലെ ഇത് കറക്റ്റായി പിരിച്ചെഴുതി മനസ്സിലാക്കിയിട്ട് അടുത്ത ദിവസം വരണപ്പോ ഇതിന് സമാധാനം പറയാം. ഇത് ചോദ്യം തെറ്റിച്ചു കഴിഞ്ഞാൽ ഉത്തരം ശരിയാക്കാൻ പറ്റില്ല. ഇത് ചോദ്യം ശരിയായിരിക്കും. അപ്പൊ ആദ്യം ഇതെങ്ങനെയാ പിരിച്ചെഴുതുന്നതെന്ന് പഠിക്കുക. പഠിച്ചു കഴിഞ്ഞതിന് ശേഷം വരിക. അപ്പോ ബാക്കി വിശദീകരിക്കാം. ഇത് ശരി തന്നെ. ശിവ ഏഹി ശിവ ആങ്ഇഹി അവിടെ ആ ഇഹി എന്ന് പിരിച്ചു. അപ്പോ ആംഗലങ്ങകാരം ഇത്ത് ആ ശിവ ആ ഇഹി കറക്റ്റാണ്. ശിവ ഏഹി ശിവ ആ ഏഹി ശിവ ഏഹി ശിവ ഏഹി എന്ന് അവസാനം എഴുതിയതിന് ശേഷം രൂപം വരത്തില്ലേ? ആ അടുത്തതില്ല. അപ്പൊ ഇത് ഇത്രയും പഠിച്ചുകൊണ്ട് വരണം. ഈ ചോദ്യം എഴുതിയാണ് പഠിച്ചുകൊണ്ട് വരിക എന്നുള്ളതല്ല, നാളെ വരെ വരുമ്പോൾ ഒരു പേപ്പറിൽ അത് എഴുതി തന്നെ കാണിക്കുന്നു, ഇവിടെ കൊണ്ടുപോയിക്കണം. കറക്റ്റായിട്ട് അപ്പൊ ബാക്കി വിശദീകരിച്ച് അടുത്ത് വരുന്ന വിസർഗസന്ധി. വിസർജനീസ്യ സഹ ഖരി വിഷ്ണുസ്ത്രാത. ഇവിടെയും ലോകസിദ്ധാന്തത്തിന് കൊടുത്തിരിക്കുന്ന ക്രമം ശരിയാണ്. ഇതിനു മുമ്പ് കൊടുക്കേണ്ടതാണ് സഹസജുഷവരും. എന്നാൽ ഈ സൂത്രം വ്യക്തമാക്കണം. ഇവിടെ എങ്ങനെയായിരിക്കുന്നു? വിസർഗത്തിന് സകാരം വന്നു എന്നാണ്. വിഷ്ണുഹു ത്രാത അങ്ങനെയാണ്. പക്ഷെ വിസർഗം എവിടെ നിന്ന് വന്നു അതറിയണം. വിസർഗം എവിടുന്നാവുന്നത്? കരവാസാനയോർ വിസർജനീയഹ. ഏതിനാണ് വിസർഗം വരുന്നത്? രേഫത്തിന്. രേഫ എവിടുന്ന് വന്നു? അവിടെ മുതൽ തുടങ്ങണം. അങ്ങനെ തുടങ്ങിയാലേ ശരിയാവത്തുള്ളൂ. ഇവിടെ സൂത്രം സഷ്വരു പിന്നീട് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ആദ്യം സഷ്വരു പ്രകാരം ഋത്വം വന്നു, ഖരവസാന ഒരു വിസരീയ പ്രകാരം രേഫം വന്നു. അത് കഴിഞ്ഞിട്ടാണ് ഖര് പരിവരിക്കുമ്പോൾ രേഫത്തിന് വിസർഗം വരുന്നത്. ആ ക്രമത്തിന് തന്നെ പഠിച്ചില്ലെങ്കിൽ ഇവിടെ പിന്നീട് വിസർഗസന്ധിയാകെ പറ്റിപ്പോവും. ഇപ്പം എവിടെ പ്രക്രിയ എഴുതുമ്പോഴും അത് ആദ്യമേ നമ്മൾ ചർച്ച ചെയ്തപ്പോഴേ പറഞ്ഞിട്ടുള്ളൂ, സസജിഷോരുവിൽ നിന്ന് തന്നെ തുടങ്ങണം, എന്നിട്ട് ബാക്കി ഏതൊക്കെ വരുന്നു അത് ചെയ്യണം. ഇപ്പം വിഷ്ണു സുത്രാതാന്ന് ആദ്യം സസജുഷപ്രകാരം ഋത്വം വന്നതിൻ്റെ രേഖ ശേഷിച്ചു, പരത്തിൽ ത്രായിരിക്കുന്നു. അത് ഖരായതുകൊണ്ട് ഖരവസാനിയവർ വിസർജനീയ പ്രകാരം ഖര് പരമായിരുന്നപ്പോൾ പൂർവ്വത്തിന് രേഖം വന്നു. വിസർഗം വന്നു. അടുത്ത ഈ സൂത്രം വരുന്നു വിസർജനീയസ്യ സഹ. അടുത്ത് വരുന്നു വാശരി. ശരി വിസർഗസ്യ വിസർഗോ വാശരി പരമരിക്കുമ്പോൾ വിസർഗത്തിന് വികല്പമായി വിസർഗം വരിക്കുന്നു. ഹരിഹി സേതേ. അതെങ്ങനെയാണ് തിരിച്ചെഴുതുന്നത്? ഹരിസ് സേത എന്നിരിക്കുമ്പോൾ എന്തുവരും? സവിഷരു വന്നു, പിന്നെ ഖരവസാനിയർ സർജനീയ സർജനീയസ്യ സവരു. അതിൻ്റെ അപവാദമാണേത് വാശരി. അപ്പൊ വിസർജനീയസ്യ സയുടെ മുപ്പത്തി നാല്, വാശരി എന്ന് പറയുന്നത് മുപ്പത്തി ആറ്. ഇവിടെ വാശരി പ്രവർത്തിക്കുകയോ വിസർജനീയസ്യ സയ്ക്ക് അപവാദമാണ്. അപവാദോ വചന പ്രാമാണ്യ എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. അപവാദമായത് പ്രവർത്തിക്കും. അതുകൊണ്ട് ആദ്യം എന്തോരും വാശരി പ്രവർത്തിക്കും, പൂർവോത്രാസിദ്ധം അവിടെ നടക്കില്ല. അത് വരാത്ത വർഷത്തിൽ എന്തുവരും, ഏതാ വരുന്നു, വിസർജ്യ ചെസ്സ വന്നു കഴിഞ്ഞാൽ പിന്നെ ഏതാ വരുന്നു, സ്തോസുനോ ശോ എന്ന് പറയുന്നു. വിസർജനീസ വന്നതിന് ശേഷം സ്തോസുനാസ്തു വരുമ്പോഴത്തേക്ക് പൂർവോത്രാസിദ്ധം വരുമോ? വരുമോ? എന്തുകൊണ്ട്? ഏത് പരം? സ്തോസുനാസ്തു പരസൂത്രമാണ്, അത് നാലാം ഭാഗത്തിലാണ്. അടുത്ത് വരുന്നത് സസജുഷ, ഇത് ആദ്യം വരേണ്ടതാണ്. എന്നാലേ നമുക്ക് വ്യക്തമായി പ്രക്രിയ മനസ്സിലാകത്തുള്ളൂ. സിദ്ധാന്തത്തിൽ ഇങ്ങനെ പല പോരായ്മകളുള്ളതുകൊണ്ട് ചിലർ ഈ പുസ്തകം പരിഷ്കരിച്ച് പോരായ്മ എന്ന് വെച്ചാൽ ഇത് എഴുതിയാണ് അറിയാൻ വയ്യാത്തതുകൊണ്ടല്ല, പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സൗകര്യം അതാണ്. അത് ശ്രദ്ധിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. വലിയ പണ്ഡിതന്മാരാകുമ്പോൾ അവർ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കില്ല. അങ്ങനെ വരുന്നു സസജുഷോഹോ. സശബ്ദത്തിനും സജുഷ് ശബ്ദത്തിനും വൃത്തം ഇരിക്കുകയാണ്. പദാധികാരത്തിലായതുപോലും പദാന്തസ്യ സസ്യ, പദത്തിന്റെ അന്ത്യത്തിലുള്ള സകാരത്തിനും സജുഷ, പദത്തിന്റെ അന്ത്യത്തിലുള്ള സജുഷ് ശബ്ദത്തിനും എന്ന് പറയുമ്പോൾ പദത്തിന്റെ അന്ത്യത്തിലുള്ള സജുഷ് ശബ്ദത്തിന്റെ അന്ത്യമായ ഷകാരത്തിനും അവിടെ അലോന്ത്യസ്യ വരും. സജുഷിന്റെ ഉദാഹരണം വരുമ്പോൾ നോക്കിയാൽ മതി. ഇപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട, നമുക്ക് സർവ്വസാധാരണയായി വരുന്നതാണ് സകാരം. ഈ സൂത്രത്തിൽ സജുഷ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ശബ്ദത്തിന് വേണ്ടിയിട്ടാണ്, അതെവിടെയെങ്കിലും വരുമ്പോഴേ അതിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് അതിന് നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല. ഇവിടെ പ്രാധാന്യം സകാരത്തിനാണ്, പദാന്തമായ സകാരം അത് ശ്രദ്ധിക്കുന്നു. പദാന്തമായ സകാരത്തിനും പിന്നെ എന്താണോ സജുഷ് ശബ്ദത്തിനും, പദത്തിന്റെ അന്ത്യത്തിലുള്ള സജുഷ് ശബ്ദത്തിനും അതിൻ്റെ തന്നെ എന്താണ് അന്ത്യമായ ഷകാരത്തിനും അത് വിട്ടയ്ക്കുക. ഇപ്പൊ പദാന്തസ്യ സസ്യ, പദാന്തത്തിലെ സകാരത്തിന് എന്തുവരുന്നു, ഒരു വരുന്നു. പദാന്തത്തിലെ സകാരത്തിന് ഒരു വരുന്നു. ഇവിടെ ഉദാഹരണം കൊടുത്തിട്ടുള്ള എന്താണ്, ശിവോ അർച്ചയ, ശിവ സ് അർച്ചയ എന്നിരിക്കുന്നു. ശിവസ് അർച്ചയ എന്നിരിക്കുന്നു. ശിവസ് അർച്ചയ ഇവിടെ ശിവസ് എങ്ങനെ വരുന്നു നമ്മളിനി പഠിക്കേണ്ട കാര്യമാണ്. അവിടെ അത് സുബന്ധമായതുകൊണ്ട് പദമായി പദത്തിന്റെ അന്ത്യത്തിൽ സകാരം വന്നു. ശിവസ് മൃച്ച്യ എന്നിരിക്കുന്നു. സസജുഷ പ്രകാരം വിരുത്വം വരും. റുലുകാര വിത്തായി ലോപിച്ചു ശേഷിക്കുന്ന ഒരു ശിവര് അർച്ചയ എന്നിരിക്കുന്നു. ശിവസ് അർച്ച എന്നിരിക്കുമ്പോൾ ജലാഞ്ചിശ്വന്തേ വരാം. എന്തുകൊണ്ട് വരുന്നില്ല? ജലാം ജിശോ അന്തേ വരാമല്ലോ ശിവസ് അർച്ച. അങ്ങനെ ഏത് ജലാഞ്ചിശ്വന്തി പരമാണോ പൂർവമാണോ? ഇപ്പൊ പരമപൂർവോ ജലാഞ്ചു ശാന്ത പൂർവമാണോ പരമാണോ? പരമാണോ? അതെങ്ങനെ സൂക്ഷിച്ചു നോക്കിയേ. ഉറവാണ്. പിന്നെ ഇങ്ങനെ നേരത്തെ പരമായത്, ഇപ്പൊ പൂർവ്വവും പരവും തമ്മിൽ തിരിഞ്ഞോ? പൂർവ്വമാണോ പരമാണോ ഉറപ്പിച്ച് ആണല്ലോ. ജലാഞ്ചസ്യവന്തി പൂർവ്വമാണെങ്കിൽ ജലാഞ്ചസ്യവന്തി ഇവിടെ വന്നുകൂടെ. സജുഷോര് വരേണ്ട സ്ഥലത്ത് ജലാഞ്ചസ്യവന്തി പൂർവ്വമാണോ എന്നിപ്പോ പറഞ്ഞു, നോക്കിയാ പറഞ്ഞത്. പിന്നെ അതുമല്ലേ ആദ്യം വരേണ്ടത്? പദാന്തമാണോ ഇവിടെ എന്താ പറയുന്നത്? സസജുഷോര് പറയുന്നു പദാന്തം, ജലാഞ്ചസ്യവന്തയും പറയുന്നു പദാന്തം, രണ്ടും പദാന്തമാ പറയുന്നു. എന്തുകൊണ്ട് വന്നില്ല? അപവാദോ വചന പ്രാമാണ്യ, അത് തന്നെയാണ്, അത് തന്നെയാണ് കാരണം. അതായത് ജലാഞ്ചസ്യവന്തി എന്ന് പറയുന്ന ഒരു സാമാന്യ സൂത്രം, ഇത് വിശേഷമാണ്. സജുഷോരു പദാന്തമായ സകാരത്തിന് പ്രത്യേക രൂപിരിക്കുന്നു. ഇത് അപവാദമാണ്. അപവാദമാകുമ്പം അവിടെ പൂർവ്വത്രാസത്വം നോക്കണ്ടാന്ന് കുറച്ചു മുമ്പ് പറഞ്ഞതേ ഉള്ളൂ, അല്പം മുമ്പ് പറഞ്ഞാണ്. അതുകൊണ്ട് ഇത് സസജുഷോരു എന്ന് പറയുന്നത് ജലാഞ്ചസ്യവന്തയുടെ അപവാദമാണ്. അതുകൊണ്ട് ജലാഞ്ചസ്യവന്തി പൂർവ്വമാണെങ്കിലും അതിന് പ്രവർത്തിക്കാൻ പറ്റിയിട്ടില്ല. ഞാനങ്ങനെ ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. ഇങ്ങനെ ഏത് സ്ഥലത്ത് കണ്ടുകഴിഞ്ഞാൽ എന്തുകൊണ്ട് മറ്റൊരു സൂത്രം പ്രവർത്തിച്ചില്ല, രണ്ട് സൂത്രത്തിനും പ്രവർത്തിക്കാൻ നിമിത്തമുണ്ടല്ലോ എന്ന് വരുമ്പോൾ നോക്കണം. അത് ത്രിപാദിയിലാണെങ്കിൽ അവിടെ അപവാദമാണോ നോക്കണം. പദാന്തമായ സകാരത്തിന് രൂപിരിക്കുമ്പം ആ സകാരത്തിന് രൂപം എന്ന് പറയുന്നത് എന്താണ്? അതിനത് വന്നേ പറ്റും. ജലാഞ്ചസ്യവന്തിക്ക് വേറെ എവിടെയും പ്രവർത്തിക്കാം, ചെല്ലുകൾക്കെല്ലാം ജസ്യപിരിക്കാം. പക്ഷെ ഇത് അത് പറ്റുമോ? പദാന്തമായ സകാരത്തിന് ഒരു വന്നേ പറ്റൂ. ഇതിന് നിരവകാശമാണ്, നിരവകാശം വേണ്ടി ഇത് അപവാദമായി. അപവാദം വേണ്ടി ഇത് വന്ന് തന്നെ തീരണം. അതുകൊണ്ട് എന്തോ ഇവിടെ ഋത്വം വന്നു കഴിഞ്ഞാൽ അടുത്ത സൂത്രം വരുന്നു. അതോരോരപ്പുളുദാത് അപ്പുളുതേ അപ്പുളുദാതഹപരസ്യരോഹോരു അസ്യാത് അപ്പുളുതേ അതി. അല്ല, അപ്പുളുത്വം എന്നുള്ളത് നമ്മൾ വിട്ടയ്ക്കുക, നമുക്കിവിടെ അത് ആവശ്യമുള്ള കാര്യമില്ല. അതെന്താണെന്ന് മനസ്സിലാക്കാൻ പോയാൽ പ്രശ്നമാവും. അതുകൊണ്ട് അപ്പുളുതെ വിട്ടിട്ട് ബാക്കി അർത്ഥം എടുക്കുക. എന്താണ് അതഹ പരസ്യ രോഹോ ഉഹുസ്യാദ് അതി? ഇത്രയും എടുത്താൽ മതി. അത്തിന്റെ പരത്തിലിരിക്കുന്ന ഒരുത്വത്തിന് പൂ വരും, അത്ത് പരമിരിക്കുന്നു. അത്തെന്ന് പറയുന്നത് എന്താണ്? ഏ സൂത്രപ്രകാരം കമരത്തക്കാല സസജുഷോര് പ്രകാരം രുത്വം വിരിച്ചു. അങ്ങനെ രുത്വം വിരിക്കുന്നിടത്ത് പൂർവത്തിൽ ഹ്രസ്വകാരവും പരത്തിൽ ഹ്രസ്വകാരവും ഇരുന്നു കഴിഞ്ഞാൽ അവിടെ എന്തുവരും? ഉകാരം വരും. നമ്മളെ പറഞ്ഞിരിക്കുന്നത് ഓരോരു ഓരോരു എന്നുള്ളതിനെ എങ്ങനെ പിരിക്കും? അവിടെ സൂത്രം വരും ശേഷൊരു. പിന്നെ പിന്നെ എന്ത് വരുന്നു? കേട്ടില്ല, ഒന്നും വരാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഓരോരു എന്നിരിക്കുന്നു, വേറൊന്നും വരാൻ പറ്റത്തില്ല. ൂന്നാണ് അവിടെ ഏതാ കല്ലുകളിരിക്കുന്നത്? ഉണ്ടാ ഒരു എന്ന് പറയുന്നതല്ല അച്ച, ഒരു ഊന്ന് പറയുന്നതോ പഹലോനന്തര സമയവും വരൂ വരൂ. ഇപ്പൊ ശിവസ് എന്നിരുന്നു പദത്തിന്റെ അന്ത്യത്തിൽ സകാരമാണ് ഇരിക്കുന്നത്, അത് സുപ്പിന്റെ സകാരമാണ്. അതിന് സസജുഷോരു പ്രകാരം ഋത്വം വന്നു. ഋത്വം വന്നു കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്തു? ഊ വരുന്നു, ശിവ രു വന്നു, ഋത്വം വന്നു, ശിവ രു അലുകാരം പോയി അർച്ചയാന്നിരിക്കുന്നു. ആ രേഖത്തിന് എന്ത് വരുന്നു? ഒരുത്വം വിധിച്ചാൽ ശേഷിക്കുന്ന രേഖം, രേഖമല്ല വിധിക്കുന്നത്, അത് ശ്രദ്ധിക്കുന്നു. വിധിക്കുന്നത് രുത്വമാണ്, ശേഷിക്കുന്നത് രേഖം. വിധിക്കുന്ന രേഖ എന്താ? ശിവ എഴുതുന്നിരിക്കുമ്പോൾ പറയുന്നു, ഹ്രസ്വമായ ആകാരത്തിന്റെ പരത്തിലിരിക്കുന്ന ആ രൂവിന് ഹ്രസ്വമായ ആകാരം വരമിരുന്നു കഴിഞ്ഞാൽ പൂ വരും. അപ്പൊ രേഖത്തിന്റെ സ്ഥാനത്ത് എന്തോരും പൂ വരും. അപ്പൊ ശിവ ഊ, ശിവ ഊ എന്നടത്തേ സൂത്രം വരുന്നു, ആത്മന വരുന്നു. ശിവോ അച്ഛാന്നിടത്ത് ഏങ്ങ പദാന്താതീ. അടുത്ത് ഹസിച്ച തഥാ, ഇവിടെ എന്താ പറയുന്നത്? ഹ്രസ്വമായ ആകാരത്തിന്റെ പരത്തിൽ ഇരിക്കുന്ന രുത്വത്തിന് പരത്തിൽ ഹസിച്ചിരുന്നാൽ, തഥാ എന്ന് പറഞ്ഞാൽ അപ്പുഴുതാ അധഹ പരസ്യ രോഹു സ്യാദ്, അപ്പുഴുതേ അതിൽ നിന്നല്ല, പിന്നെയോ ഹസി, ഹസിലേതെങ്കിലും പറഞ്ഞായിരിക്കുന്നു. ഇതൊക്കെ ധാരാളം പ്രയോഗത്തിൽ വരുന്നതാണ്, എപ്പോഴും ആവശ്യമായി വരുന്നതാണ്. അപ്പൊ എന്തുവരുന്നു? ശിവസ് തന്നെ ഇരുന്നു, അവിടെ അർച്ചയായിരുന്നു, ഇവിടെ വന്ധ്യയായിരുന്നു. അത് വെച്ചാൽ ഇവിടെ പരത്തിൽ ഒരു ഹസിനെ കാണിക്കാൻ വേണ്ടി വന്ധ്യയെ കൊടുത്തു. ശിവസ് എന്നിരുന്നു പദാന്തമാണ്, സകാരമാണ്, സസജുഷോരു പ്രകാരം ഇതൊന്നു ഒരുത്വം വന്നു. ഒരുത്വത്തിൽ രേഖ ശേഷിച്ചു. ശിവര് വന്ധ്യാന്ന് വന്നു. എന്ത് വരുന്നു? ശപ്രകാരം ഉത്വം വന്നു, ശിവ ഊ വന്നു. അതായത് ഋത്വം വിധിച്ചതിൽ രേഖ ശേഷിച്ചു, ആ രേഖത്തിന് ഊ വന്നു, രേഖം പോയി, ശിവ ഊ എന്ന് വന്നു. ഗുണം വന്നു, ശിവോ പരത്തിൽ വന്ധ്യയിരിക്കുന്നു, ശിവോ വന്ധ്യ എന്ന് വന്നു. ഇവിടെ എങ്ങപ്പതാന്താതതി വരൂ, എന്തുകൊണ്ട് എച്ച് ഓ വായവ എന്തുകൊണ്ട് വന്നില്ല? അച്ചില്ല, ശിവോ വന്ധ്യാന്നു. അപ്പൊ നമ്മളിത് പൊതുവായി മനസ്സിലാക്കി വയ്ക്കണം. പൂർവത്തിൽ അകാരവും പരത്തിൽ അകാരവും വന്നു കഴിഞ്ഞാൽ ഓ ഒന്ന് മാറും. ഈ പൂർവത്തിൽ അകാരവും പരത്തിൽ ഹസ് വന്നു കഴിഞ്ഞാലും ഒന്ന് മാറും പൊതുവെ. അതിൽ ഹസി തന്നെ ഹയവരട് ലണ് ഞമണനമ ജപഞ്ഞ് ഘടദഷ് ജപഘടദസ് പിന്നെ ഖപ്പച്ചട്ടത വരുമ്പോൾ അവിടെ മാറും. എന്തുവരും? കരു വരുമ്പം വിസർഗം വരാം, ശരി വന്നു കഴിഞ്ഞാൽ വിസർഗത്തിന് സകാരം വരാം, കക്കാരം വന്നു കഴിഞ്ഞാൽ പൂർവത്തിൽ കൊപ്പോ കപ്പോ ചോ വരാം. ഇനി കകാര പകാരങ്ങളിരുന്നു കഴിഞ്ഞാൽ പൂർവത്തിന് വിസർഗം വരുന്ന സ്ഥാനത്ത് വിസർഗം വിരിക്കുന്ന സൂത്രങ്ങൾ, ഷകാരം വിരിക്കുന്ന സൂത്രങ്ങളൊക്കെ പലതുമുണ്ട്. അന്നുകൂടെ ലഘുസിദ്ധാന്തം തോന്നി വരുന്നില്ല. നമ്മളിപ്പോൾ പഠിച്ചതനുസരിച്ച് കകാരം പരത്തിയിരുന്നു കഴിഞ്ഞാൽ പൂർവത്തിൽ ജിഹ്വാമൂലിയം വരുമെന്നാണ്, അല്ലെങ്കിൽ വിസർഗം. പക്ഷെ അവിടെ സകാരം വരാം, ഷകാരം വരാം, പലതും വരാം. അതിന് സൂത്രങ്ങളും വാർത്തീയങ്ങളും ഒരുപാടുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ നമസ്കാരം, നമസ്കാരം, നമഹക്കാരം എന്ന് നമ്മൾ പറയാറില്ല, എഴുതാറില്ല, നമസ്കാരം. എന്തുകൊണ്ടവിടെ നമസിന് സകാരത്തിന് വിസർഗം, സകാരത്തിന് ഋത്വ വിസർഗം വന്നിട്ട് സകാരം വിധിക്കാൻ പ്രത്യേക സൂത്രമുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ നമസ്കാരം ജുഹാമൂലിയത്തിന്റെ രൂപം എഴുതാറില്ല. അതുപോലെ ധാരാളം സൂത്രങ്ങളുണ്ട്. അതുകൊണ്ട് മറ്റെവിടെയെങ്കിലും കണ്ടുകഴിഞ്ഞാൽ എന്തുകൊണ്ട് അങ്ങനെ വന്നു സിദ്ധാന്തം എടുത്ത് നോക്കുക, അവിടെ കാണാം. യശസ് സൂത്രം ഞാൻ ഓർക്കുന്നില്ല, ഇതുപോലെ തന്നെയാ വരുന്നത്. ഓർക്കുന്നില്ല സൂത്രം. ഇതുപോലെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായി ഓർത്തേ പറയാൻ പറ്റും. പക്ഷെ ധാരാളം സൂത്രങ്ങളും ഇതുണ്ട്. പക്ഷെ അവിടെ വായല്ല, ഞാൻ പറഞ്ഞ് കാക്കി വേണ്ടിയിട്ടാണ്. അത് വരുന്നത് അങ്ങനെയല്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ മതുപ്പ് പ്രത്യയമാണ്. അത് മതുപ്രത്യം അനുസരിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യശസ്വാനെന്നിരിക്കും. യശസ്വാനെന്നിരിക്കുമ്പോൾ അവിടെ തസോ മത്വർത്തെ ഒരു സൂത്രമാണ്. ആ സൂത്രപ്രകാരം അവിടെ പദസഞ്ജം നിഷേധിക്കും. പദസഞ്ജം നിഷേധിച്ചു കഴിഞ്ഞാൽ യശോവാനെന്ന് വരാൻ പാടില്ല. അപ്പോൾ യശസ്വാനെന്ന് വരുന്നതാണ് ശരിയായ രൂപം. യശോവാനെന്ന് വരാൻ പാടില്ല, രണ്ട് രൂപം വരാൻ പാടില്ല. പദസഞ്ജം നിഷേധിക്കുന്നതുകൊണ്ടാണ് അത്. നമ്മൾ തദ്ധിത പ്രക്രിയയിൽ പഠിക്കും. ഒരു രൂപയും വരാൻ പാടുള്ളൂ. പിന്നെ അങ്ങനെയൊക്കെ ശിഷ്ടപ്രയോഗം ഉണ്ടെങ്കിൽ, അങ്ങനെ യശോ വന്നതെന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനെ സാധൂകരിക്കുന്ന വഴികൾ ചിന്തിക്കണം. എന്തെങ്കിലും കാണും. സാധാരണഗതിയിൽ മതുപ്പ് പ്രത്യം വന്നു കഴിഞ്ഞാൽ വാൻ എന്ന് വരുന്ന അതാണ്. പൂർവത്തിന് പദസഞ്ജം നിഷേധിക്കും. എന്തുകൊണ്ട്? സസജുഷു പ്രകാരം ഋത്വം പറഞ്ഞെങ്കിൽ എന്ത് വേണം? പദസഞ്ജ വേണം. അവിടെ എന്ത് ചെയ്യും? തസോ മത്തോർത്തെ എന്നൊരു സൂത്രം ഭസഞ്ജ വിധിക്കും. എന്നുവെച്ചാൽ അത് പദസഞ്ജം നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് വരാൻ പറ്റത്തില്ല. അതുകൊണ്ട് സാധാരണഗതി പറയും എന്താണ്, യശസ്വാൻ ആണ് ശരി, യശോവാൻ എന്ന് പറയുന്നത് തെറ്റ്, അങ്ങനെ പറയും. പക്ഷെ കണ്ടുപിടിച്ചാൽ അതിനെ ശരിയാക്കാം. അതിന് കുറച്ച് പണിയുണ്ട്. ഭാഷിച്ച തഥാ ശിവോ വന്ധ്യഹ. ഇപ്പൊ ശിവസ് വന്ധ്യ എന്നിരുന്നു. പരത്തിൽ എന്താണ്? ഹസ്സിൽ അവകാരം ഇരുന്നു. സകാരത്തിന് ഋത്വം വന്നു, ഉത്വം വന്നു, ഗുണം വന്നു, ശിവ വന്ധ്യ. ഈ സകാരത്തിൽ തുടങ്ങി ചിലടത്ത് ഋത്വം വന്ന രേഖം കാണും, ചിലടത്ത് വിസർഗം കാണും, ചിലടത്ത് സകാരം വരും, ചിലടത്ത് പിന്നെ ശുത്വം വന്ന് സകാരം വരും, ചിലടത്ത് പത്മാനിയും വന്നിട്ട് ജിഹോമുരിയും വന്നിട്ട് അത് രണ്ടും കാണും, ചിലടത്ത് സകാരം വന്നിട്ട് അതിന് ഷകാരം വരും, ചിലടത്ത് ഉത്വം വന്ന് ഗുണം വന്ന് ഓകാരം വരും, ചിലടത്ത് ഓകാരം വന്നിട്ട് പരരൂപം വരും, ചിലടത്ത് ആ സകാരം അവിടെ വന്നിട്ട് ലോപിച്ചും പോവും. ഇങ്ങനെ ഒരു സകാരത്തിൽ തുടങ്ങി നാനാ തരത്തിലുള്ള രൂപങ്ങൾ വരും. പക്ഷെ ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, തുടക്കം സകാരത്തിൽ നിന്നായിരിക്കണം, അല്ലെങ്കിൽ പ്രക്രിയ തെറ്റിപ്പോകും. തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സകാരത്തിൽ തുടങ്ങാൻ പറയുന്നത്. കാരണം നാനാ തരത്തിലുള്ള രൂപങ്ങൾ വരുന്നതുകൊണ്ടാണോ? അപ്പോൾ നമുക്ക് സംശയം വരുന്നതുകൊണ്ട് ഇവിടെ വേറെ രൂപം വന്നുകൂടെ, എന്തുകൊണ്ട് ഇത് വന്നു, അങ്ങനെ സംശയം വരും. അതൊഴിവാക്കാൻ വ്യാഖ്യാനങ്ങളിൽ അങ്ങനെ കൊടുത്തിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. സകാരത്തിലാണോ തുടങ്ങുന്നത് വ്യാഖ്യാനത്തിൽ? നോക്കി മനസ്സിലാക്കണം. വ്യാഖ്യാനങ്ങൾ അങ്ങനെ കൊടുത്തിട്ടില്ലെങ്കിലും നമ്മൾ അങ്ങനെ തന്നെ പഠിച്ചു വരണം. കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലത്. ഉണ്ട്. ആ, അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് നല്ലത്. എല്ലായിടത്തും സകാരത്തിൽ തുടങ്ങണം. എന്നുവെച്ചാൽ വിഷ്ണു സ്ത്രാത എന്ന് പറയുന്നിടത്ത് തന്നെ സകാരത്തിൽ തുടങ്ങണം. സസജുഷോരുവിൽ തുടങ്ങണം. സകാരത്തിൽ തുടങ്ങണമെന്ന് വെച്ചാൽ സസജുഷോരുവിൽ തുടങ്ങി പോകണം മുമ്പോട്ട്. അടുത്തു വരുന്നു ഭോ ഭഗോ അഭോ അപൂർവസ്യോ അശി ഏതത് പൂർവസ്യോർ യ ആദേശോ അശി. ഏതത് പൂർവസ്യ എന്ന് വെച്ചാൽ ഭോ ഭഗോ അഖോ ആ, ഇത്രയും പൂർവത്തിലുണ്ടായിരിക്കും. ഉള്ള രോഗം എന്ന് വെച്ചാൽ ഋത്വത്തിന്. ഇവിടെ ഋത്വം വരെ വന്നതിന് ശേഷമുള്ള കാര്യം പറയണം. ഋത്വം വരുന്ന എങ്ങനെയെന്ന് ഇവിടെ പറയുന്നുണ്ടോ? അത് നമുക്കറിയാം. സസജുഷു അപ്പോ അങ്ങനെയുള്ള ഋത്വം പുറത്തിനെന്ത് വേണം? ഭോ, ഭഗോ, അഖോ അല്ലെങ്കിൽ ആ, ഇത്രയും പുറത്ത് വേണം. ആ പൂർവത്തിലുള്ള അത് ഭോ ഭഗോ അഖോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതെല്ലാം ഭോസ് ഭഗോസ് അഖോസ് എന്നാണ്, സകാരാന്തങ്ങളായ അവ്യയങ്ങളാണ്, നിപാതങ്ങളാണ്, അവ്യയങ്ങളുമാണ്. ഈ സകാരത്തിന് ഋത്വം വന്നു കഴിഞ്ഞാൽ ആ ഋത്വത്തിന്റെ പൂർവത്തിൽ ഭോ എന്നിരിക്കും. ഭഗവയ്ക്ക് ശേഷമുള്ള സകാരത്തിന്റെ ഋത്വം വന്നാൽ ഭഗവ എന്നിരിക്കും. അഘോസ് എന്ന് പറയുന്നതിന്റെ സകാരത്തിന്റെ ഋത്വം വന്നാൽ അതിന്റെ പൂർവ്വത്തിൽ അഘോ എന്നിരിക്കും. അതാണ് ഏതത് പൂർവസ്യ എന്ന് പറയുന്നത്. അപ്പൊ സൂത്രത്തിൽ ഭോസ് ഭഗോസ് അഘോസ് എന്ന് പറയുന്നതിന്റെ സകാരത്തിനെ വിട്ടിട്ട് അതിന്റെ ഒരു ഭാഗം മാത്രമേ കാണിച്ചിട്ടുള്ളൂ. എങ്ങനെ? ഭോ ഭഗോ അഘോ. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കാണിച്ചിരിക്കുന്നത് അതിന് ഓരോന്നിനും സകാരമുണ്ട്. ആ സകാരത്തിന് ഋത്വം വന്നാൽ അതിന്റെ പൂർവ്വത്തിൽ വരുന്ന ഭാഗത്തേണ് ഈ കാണിച്ചിരിക്കുന്നു. അപ്പോ ഭൂര് ഭഗോര് അഭൂര് എന്ന് വരും. ആണ് ഏതത് പൂർവസ്യ എന്ന് പറഞ്ഞത്. ഈ സൂത്രത്തിൽ കാണിച്ചിരിക്കുന്ന മൂന്ന് പൂർവത്തിൽ വരുന്ന ഋത്വം എന്ന് വെച്ചാൽ ഈ ഓകാരങ്ങൾക്ക് പരത്തിൽ വരുന്ന ഋത്വം, പിന്നെ അകാരത്തിന് ആ എന്ന് വെച്ചാൽ ഇവിടെ തവരം ചെയ്തിട്ടില്ല, ആ എന്ന് വെച്ചാൽ അവർണത്തെ എടുക്കാൻ, അതിന്റെ പരത്തിലിരിക്കുന്ന ഋത്വത്തിന് യ ആദേശസ്യ യ ആദേശമായി വരുന്നു. അപ്പോ ഇവിടെ ഉദാഹരണം കൊടുത്തിരിക്കുന്നു, ദേവാ ഇഹ ദേവാസ് എന്നാണ് അവർണത്തിന് ഉദാഹരണം കൊടുക്കുകയാണ്. അവർണം എന്ന് പറയുമ്പം ഏതും ആകാമല്ലോ, ഇവിടെ ദീർഘം. ദേവാസ് ഇഹ എന്നിരിക്കുന്നു. ദേവാസിക എന്നിരിക്കും. സകാരത്തിന് എന്തോരും സസജുഷോ ഋത്വം വന്നു കഴിഞ്ഞാൽ ഇവിടെ ആ പൂർവ്വത്തിലുള്ള ഋത്വമായതുകൊണ്ട് ഇവിടെ എന്താദേശം വരും? യാ ഏതിനാദേശമായി വരുന്നത്? രേഫത്തിന്. ഋത്വത്തിൽ രേഫ ശേഷിക്കും. രേഫത്തിന് വരുമെന്ന് പറഞ്ഞാലും ശരിയാണ്, ഋത്വത്തിന് വരുമെന്ന് പറഞ്ഞാലും ശരിയാണ്. അപ്പൊ ദേവായു ഇഹ എന്നിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ലോപഹ ശാകല്യസ്യ വികല്പമായിട്ട് ലോപിക്കും. ദേവാ ഇഹ സന്ധി വരുന്നില്ല, എന്തുകൊണ്ട്? അസിദ്ധമാണോ? പൂർവത്ര അസിദ്ധം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദേവ എല്ലാം ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. ദേവാരഹ ദേവായുഹ ദേവായുഹ ദേവാ ഇഹ ഇവിടെ യകാരം വന്നു കഴിഞ്ഞാൽ ഈ സൂത്രം വിധിക്കുന്ന യകാരാദേശം ലോകശാഹനിശപ്രകാരം ലോകം വിധിക്കും. വിധിക്കാത്ത പക്ഷത്തിൽ ദേവായുഹ എന്നിരിക്കുന്നു. അടുത്തു പറയുന്നു, ഭോസ് ഭഗോസ് അഘോസ് ഇതി സാന്ത നിപാതാഹ. അതായത് ഈ സൂത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഭോ ഭഗോ അഘോ എന്ന് പറയുന്നത് ഇങ്ങനെയല്ല. ഇതിന്റെ ശരിയായ രൂപങ്ങൾ ഭോസ് ഭഗോസ് അഘോസ് എന്നാണ്. ഇതിലെല്ലാം ഒരു സകാരമുണ്ട് എന്നാണ്. സകാരാന്തങ്ങളായ നിപാതങ്ങളെയാണ് സൂത്രത്തിൽ ആ സകാരത്തെ വിട്ടിട്ട് കാണിച്ചിരിക്കുന്നത്. പ്രക്രിയ ചെയ്യുമ്പോൾ നമ്മളതിനെ സകാരാന്തമായി എടുത്തുകൊണ്ട് ഈ മൂന്ന് ശബ്ദങ്ങളെയും സകാരാന്തമായി കഴിഞ്ഞാൽ എന്തുവരും? സസജുഷു ഒരു പ്രകാരം ഋത്വം വരും. അതാണ് പറയുന്നത് തേഷാം രോർ യത്വീകൃതേ. തേഷാം എന്ന് വെച്ചാൽ ഈ മൂന്ന് ശബ്ദങ്ങളുടെയും ഋവിന് യത്വം വരുന്നു എന്ന് വെച്ചാൽ ഈ മൂന്ന് ശബ്ദങ്ങളുടെയും സകാരത്തിന് ഋത്വം വരും. അതിവിടെ പറഞ്ഞിട്ടില്ല, നമ്മൾ മനസ്സിലായിക്കോളാം. മൂന്ന് സകാരങ്ങൾക്കും ഋത്വം വരും. ഋത്വം വന്നു കഴിഞ്ഞാൽ അതിന് യത്വം വരും. സൂത്രപ്രകാരം ഭോ ഭഗോ അഭോ ശിവശി പ്രകാരം യത്വം വരും, യകാരം വരും. അപ്പോ എങ്ങനെ വരും? ഭോയ് ഭഗോയ് അഘോയ് എന്ന് വരും. പരത്തിലാശിരുന്നു കഴിഞ്ഞാൽ അങ്ങനെയിരിക്കുമ്പോൾ പറയുന്നു ഹരി സർവേഷാം ഭോ ഭഗോ അഘോ അപൂർവസ്യ യസ്യ ലോകസ്യ ഹരി. ഭോയ് ഭഗോയ് അഘോയ് എന്ന് അല്ലെങ്കിൽ പൂർവത്തിലൊരാ വേണം. അങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ ആ യകാരത്തിന് ലോകം വരുന്നു ഹല്ല് പരമിരിക്കേ. ഹല്ല് പരമിരുന്നു കഴിഞ്ഞാൽ ലോകം വരും. അപ്പൊ ഭോ ദേവാഹ, ഇവിടെ ഭോസെന്നായിരുന്നു ആദ്യ സസ്സജുഷ ഒരു പ്രകാര ഋത്വം വന്നു. ഇവിടെ ഭോ ആണ് സൂത്രത്തിൽ പ്രത്യേകം കാണിച്ചതുകൊണ്ട് എന്ത് വരുന്നു? ഭോ ഭഗോ അഗോ പുറസി അസി പ്രകാരം ഏകാരം വന്നു. ദേവാഹ എന്നിടത്ത് ദ ഹല്ലാണ്, ഹല്ല് വന്നുകൊണ്ട് ഹരി സർവേഷാം വികാരത്തിന് നിത്യമായി ലോകം വരുന്നു. സർവേഷാം സർവേഷാം ആചാര്യാണാം മതേ ലഭിച്ചുപോയി. പിന്നെ സന്ധ്യയൊന്നും വരാനില്ല, സന്ധ്യ വരുന്നില്ല. ഭോ ദേവാഹ. അതുപോലെ തന്നെ ഭഗോ നമസ്തേ, ഭഗോസ് എന്നാണ് സജുഷോരു പ്രകാരത്തും വന്നു. ഭോ ഭഗോ അഘോ അപൂർവസയോ അശി നമസ്തേയിലെ നകാരാശിപ്പെടുന്നതാണ്. അതുകൊണ്ട് ഭഗോസ് സകാരത്തിന് ഋത്വം വന്നതിന് ശേഷം യകാരം വന്നു. ഭഗോ യു നമസ്തേ, ഇവിടെ ഹല്ല് നകാരം പരമിരിക്കുന്നു. സർവേഷാം മതേന യകാരത്തിന് ലോകം വരുന്നു. അപ്പൊ നിത്യമായി ലോകം വരുന്നു. ഭഗവോ നമസ്തേ. അഘോ യാഹി അഘോസ് അഘോസ് എന്നിരിക്കുന്നു. സകാരാന്തമായ നിപാതമാണ്. യാഹി എന്നിരിക്കുന്നു, പരത്തിലിരിക്കുന്ന അശ്വാണ്, അത് ഹല്ലുമാണ്. അശ്വാണ് ഹല്ലുമാണ്. ഹലി സർവേഷാം പറയുന്നതനുസരിച്ച് ഹല്ല് വേണം. ഭോഗോഗപുരുസി അശ്വപ്രകാരം അശ്വ ഇവിടെ ഇരിക്കുന്ന ഏകാരം അശ്വിലും പെടുന്നുണ്ട്, ഹല്ലിലും പെടുന്നുണ്ട്. ആ ഹല്ല് പരവരിക്കുന്നുണ്ടെന്ന് വരുന്നു. അഘോസിലെ സകാരത്തിന് ഋത്വം വന്നു, ഏകാരം വന്നു, അതിന്റെ ലോകം വന്നു. അഘോ യാഹി ഭോ ഭഗോ അഘോ. ഭഗോ അഘോ എന്നിരിക്കുന്നിടത്തെ സൂത്രം പറഞ്ഞു എങ്ങ് പദാന്താതീ വയവായവ അതിനെ ബാധിച്ചിട്ട് എങ്ങ പദാന്താതി വരണം വരില്ല. എന്തുകൊണ്ട്? സ്പഷ്ടാർത്ഥം, സ്പഷ്ടതയ്ക്ക് വേണ്ടി അത് വരുന്നില്ല. അതുകൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല അപൂർവസ്യ എന്നുള്ളത് എന്താണെന്ന്. അതുകൊണ്ട് എങ്ങനെ അത് സ്പഷ്ടതയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ വെച്ചിരിക്കുന്നു. യോ അശി എന്നുള്ളത് ഏത് സൂത്രമാണ് വന്നത്? സസജുഷ ഒരു പിന്നെ അതോരോ അപ്ലുതാ അപ്ലുതയെ പ്രകാരം എന്തു വന്നു? ഉത്തം വന്നു. പിന്നെ ആ ഗുണം വന്നു. പിന്നെ എങ്ങ പദാന്താതതി അത്രയും വന്നു. അതുപോലെ ഏതത് പൂർവസ്യ രോർ യ ആദേശോ. രോർ യ ആദേശം എന്ന് പറയുന്നത് എങ്ങനെ? രോർ യ എന്നുള്ളത് എങ്ങനെ പിരിക്കും? രോ അവിടെ രോസ് സസജുഷു ഒരു ഋത്വം വന്നു. അവിടെ എന്തുകൊണ്ട്? അതോ ഒരപ്പിടുത്താതെ അപ്പിളെ വന്നില്ല. പൂർവത്തിലും പരത്തിലും ആകാരമില്ല. ഹസിച്ച് എന്തുകൊണ്ട് വന്നില്ല? പൂർവത്തിൽ ആകാരമില്ല, പരത്തിൽ ഹസില്ലേ? പൂർവത്തിൽ ആകാരമില്ല. പരത്തിൽ കശില്ലേ? പരത്തിൽ കശുണ്ട്, പൂർവത്തിൽ ഇല്ല. ഭൂപകോക പൂർവസിയോ അശി എന്തുകൊണ്ട് വന്നില്ല? പൂർവത്തിൽ അവർണമില്ല. അങ്ങനെ സന്ധി വരുന്ന ഓരോ സ്ഥലത്തും നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കിയാലേ ഇത് വ്യക്തമായും മനസ്സിലാകത്തുള്ളൂ. ഒരു സന്ധി വരുമ്പോൾ ഇവിടെ എന്തുകൊണ്ട് വേറെ സൂത്രം വന്നില്ല എന്ന് ചിന്തിക്കുന്നു. എന്ത് വന്നു എന്ന് മാത്രം നിജ പോലെ, പ്രത്യേകിച്ച് ഈ വിസർഗം വരുന്നിടത്ത്, വിസർഗസന്ധിയിൽ മറ്റ് സൂത്രങ്ങൾ എന്തുകൊണ്ട് ഇവിടെ പ്രവർത്തിച്ചില്ല എന്നൂടെ ഒന്ന് രണ്ട് സ്ഥലത്ത് നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കിയാൽ പിന്നെ അത് എളുപ്പമാവും. പിന്നെ ഏത് സ്ഥലം കണ്ടാലും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും എന്തുകൊണ്ട് ആ സൂത്രം വന്നില്ല എന്ന് മനസ്സിലാവും. റോർ യാദേശം, അത് സമസ്തപദം. യാ ആദേശം, യാദേശം സമസ്തപദമാണ്, ഒറ്റപദമാണ്. രോഹോ ഒരു പദം, യാദേശം ഒരു പദം. യശ്ച അസൗ ആദേശശ്ച, ഈ ആദേശം യകാരം തന്നെ ആദേശമായി വരുന്നു. കർമ്മധാരി സമാസം ഈ ആദേശവും വരും. യാദേശോ അശി ദേവായുഹ ദേവാനുഭൂസ്, അങ്ങനെ വരുന്നു. ലോപഹ സ്യാദെന്നുള്ളടത്തോ വാശരി വന്നു. സ്യാദ് ഹലി എന്നുള്ളടത്തോ ചയോഹോ അന്യതരസ്യം, അടുത്ത് രോ അസുബി അന്നോ രേപാദേശോ നദു സുബി. രോ അസുബി എന്നുള്ളത് എങ്ങനെ പിരിക്കും? രോഹോ അസുബി എന്ന് വരൂ. ജസ്, ജസ് എന്നിരിക്കുമ്പോ സശ്വരു വന്നു, ഋത്വം വന്നു, ഗുണം വന്നു, എങ്ങപ്പതാന്താ മതി, പൂർവരൂപം വന്നു. രയാണ് ഇവിടെ വിധിക്കുന്നത്, അതിനെ പ്രഥമാന്തത്തിൽ നിർദ്ദേശിക്കുകയാണ് ര. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അഹ്നോ രേഖാദേശോ, അഹൻ ശബ്ദം, അതിന്റെ ഷഷ്ടിയാണ് അഹ്നഹ. അത് നമ്മൾ ഇത് പഠിക്കുന്ന രൂപമാണ്. അഹൻ ശബ്ദത്തിന്റെ ഷഷ്ടിയിൽ അഹ്നഹ എന്ന് പറയുന്നതാണ്. അഹ്നഹ എന്ന് വെച്ചാൽ അഹൻ ശബ്ദത്തിന് രേഖാദേശം, രേഖം ആദേശമായി വരുന്നു. അഹൻ ശബ്ദത്തിന് രേഖ ആദേശമായി വരുന്നു. അതിന് അഹ്നോ രേഖ ആദേശവും നത് സുപ്പി, സുപ്പിരിക്കുമ്പം വരത്തില്ല. പ്രസജ്ജി പ്രതിഷേധമാണ്, സുപ്പിരിക്കുമ്പം വരത്തില്ല. അഹൻ ശബ്ദത്തിന് രേഖം ആദേശമായി വരും. അഹൻ ശബ്ദത്തിന് വിധിക്കുമ്പോ ഏ സൂത്രം വരും? അവിടെ ഏതാ വരുന്ന? അലോന്തിസ്യ, അഹൻ ശബ്ദത്തിന്റെ അന്ത്യമായ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് അഹൻ ശബ്ദത്തിന്റെ ഷഷ്ടിയാണ് എന്നുവെച്ചാൽ അവിടെ അലോന്തിസ്യ വരും. അഹൻ ശബ്ദത്തിന്റെ അന്ത്യത്തിലെ നകാരത്തിന് രേഖത്തെ വിധിക്കുകയാണ് ഇവിടെ. സുപ്പിരിക്കുമ്പോൾ വരത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ അഹൻ എന്ന് പറയുന്ന ശബ്ദത്തിന് ദിത്വം വന്നിട്ട് അഹൻ അഹൻ എന്നാവും. അഹൻ അഹൻ, അതിലെ ആദ്യത്തെ അഹൻ ശബ്ദത്തിനാണിത്. രണ്ടാമത്തത് നമ്മൾ പഠിക്കാറായിട്ടില്ല, ആദ്യത്തെ മാത്രം നോക്കിയാൽ മതി. രണ്ടാമത്തേൽ എന്ത് സംഭവിച്ചു നോക്കണ്ട. അഹൻ അഹൻ എന്ന് രണ്ടായിരിക്കുമ്പോൾ ആദ്യത്തെ അഹൻ ശബ്ദം, രണ്ടാമത്തെ ഇനി പഠിക്കും. അഹൻ അഹൻ അല്ല, ആദ്യത്തെ നഗാരത്തിന് എന്ത് വരുന്നു? രേപം വരുന്നു. പരത്തിലൂടെ സുപ്പില്ല, അവിടെ സുപ്പില്ല. സുപ്പുണ്ടോ നമ്മൾ നോക്കിയാൽ മതി, സുപ്പില്ല. വേറെ നമ്മൾ ഇപ്പൊ നോക്കേണ്ട കാര്യമില്ല, തൽക്കാലം. എന്തുവരുന്നു? രേഖം വന്നപ്പോ എന്തായി? അഹര് അഹൻ എന്ന് വന്നു. രണ്ടാമത്തെ അഹനിലേക്ക് നോക്കണ്ട, അഹര് അഹൻ. അവിടെ നമ്മൾ പഠിച്ചതനുസരിച്ച് ഇവിടെ എന്ത് വരണം? അഹര് ആര് ആന്നിരിക്കുമ്പോ അതോരോരപ്പുഴുതാതപ്പുഴുതേ വരുമോ? ഇല്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ടാ വരാത്ത? ഋത്വമല്ല. ഇവിടെ വിധിച്ചിരിക്കുന്ന ഋത്വമാണോ? ഇവിടെ എന്താ വിധിച്ചത്? അതാണ് അത് രേഖം പ്രത്യേകം വിധിച്ചത്. സസജുഷോരു പ്രകാരം ഋത്വം വിധിച്ചാലേ എന്ത് വരത്തുള്ളൂ? അതോ രോ രോഹോ, ഋവിന്റെ ഷഷ്ടിയാണ് രോഹോ. ഹോകോ പുറുശേഷി അവിടെയും പറഞ്ഞു രോഹോ, അവിടേക്ക് രൂവിനെ വരത്തുള്ളൂ. ഇവിടെ എന്ത് ചെയ്തു? രേഖം വിധിച്ചെന്ന് വെച്ചാൽ ആ സൂത്രങ്ങളൊന്നും പ്രവർത്തിക്കരുത്. അഹർ അഹർ അഹൻ എന്നിരിക്കുന്നിടത്ത് പിന്നെ അഹ നായിക്കോളും. അത് നമ്മൾ പിന്നീട് പഠിക്കുന്ന കാര്യമാണ്, ഇപ്പൊ അങ്ങോട്ട് നോക്കേണ്ട കാര്യമില്ല. അഹരഹ എന്ന് വരും. അടുത്ത് അഹർ ഗണ, അഹൻ ഗണ എന്നിരിക്കുന്നു. അഹൻ ഗണ ഒരു അസുവി പ്രകാരം ദൂരം തരത്തിൽ സ്വത്തില്ല. നഗാരത്തിന്റെ രേഖം വന്നു കഴിഞ്ഞാൽ അഹർ ഗണ. ഖരവസാനിയൂർ വിസർജനീയ വരില്ല ഇവിടെ. എന്ത് ഖരൽ എന്ന് പറയുന്നത്? ഖരൽപ്പെടില്ലേ. ഈ അഹൻ ശബ്ദത്തിന് തന്നെ പലതരത്തിലുള്ള രൂപങ്ങൾ വരും, അതൊക്കെ നമ്മൾ പിന്നീട് പഠിക്കുന്നതാണ്. ഇവിടെ ഇപ്പോൾ ഒരു മാത്രമേ കാണിച്ചിട്ടുള്ളൂ, വേറെ പല വിധികളുണ്ട്. അതൊക്കെ പിന്നെ ഇപ്പൊ ഈ ഭാഗം മാത്രം നോക്കുക, ബാക്കി നോക്കേണ്ട കാര്യമില്ല. അഹർ അഹൻ അഹൻ എന്നിരിക്കുന്നിടത്ത് ആദ്യത്തെ നഗാരത്തിന്റെ രേഖം വന്നു. അഹർ ഗണ എന്നിരിക്കുന്നിടത്ത് ആദ്യത്തെ നഗാരത്തിന് രേഖം വന്നു. അടുത്ത് വരുന്നത് രൂരി. രേഭസ്യ രേഭേ പരേ ലോപഹ. രേഖത്തിന്റെ പരത്തിൽ രേഖമിരുന്നു കഴിഞ്ഞാൽ പൂർവ്വരേഖത്തിന് ലോകം വരും. പുനര് രമതേ എന്നിരിക്കുന്നു. പുനര് രമതേ എന്നിരിക്കുന്നു. അപ്പോ ആദ്യത്തെ രേഖത്തിന് ലോകം വരും. പുനര് എന്ന് പറയുന്നതിലെ രേഖം ലഭിച്ചു മുമ്പോ പുന രമത എന്ന് വരുമ്പോ പുനയിലെ ആകാരത്തിന് ദീർഘം വിധിക്കുന്ന സൂത്രമാണ് അടുത്തത്. ത്രിലോകേ പൂർവസ്യ ദീർഘോ അണഹ. ഇത് അതിനോടുകൂടി രേഖ ട്രാന്ന് വെച്ചതി ട്രലോഭയെന്നാണ്. ഠരേഭയോഹോ ലോപനിമിത്തയോഹോ പൂർവസ്യാണോ ദീർഘ. ഠകാരത്തിന്റെയും രേഖത്തിന്റെയും പൂർവത്തിലിരിക്കുന്ന അണ്ണിന് ആ ഏ ഓ ണ് അണ്ണൽപ്പെട്ട വർണ്ണങ്ങൾക്ക് ദീർഘം വരും. അവ ലോഭത്തിന് നിമിത്തമാകുമ്പോൾ ആ ഠകാരവും രേഖവും ലോഭത്തിന് നിമിത്തമാകുകയാണെങ്കിൽ ഠകാരത്തിന്റെയും രേഖത്തിന്റെയും പൂർവത്തിലിരിക്കുന്ന അണ്ണിന് ദീർഘം വരും. അവ ലോഭത്തിന് നിമിത്തമാണെങ്കിൽ, അത് ലോഭത്തിന് നിമിത്തമാണെന്നു പറയുമ്പോൾ രേഖം ലോഭത്തിന് നിമിത്തമാകും. ഇങ്ങനെ രോരിലോ സൂത്രപ്രകാരം ഇവിടെ പുനര് രമത എന്നിരിക്കുന്നു. ഇവിടെ പുനര് രമത എന്നിരുന്നു, പുനരിലെ രേഖം ലോപിച്ചുപോയി. എന്തുകൊണ്ട്? പരത്തിലൊരു രേഖ വരുന്നപ്പോ, അപ്പൊ പരത്തിലിരിക്കുന്ന രേഖം എന്ന് പറയുന്നത് ലോഭത്തിന് നിമിത്തമായ രേഖമാണ്. ലോഭിച്ചത് കാണത്തില്ലല്ലോ, ലോഭിക്കാൻ കാരണമായത്, അതാണ് ലോഭത്തിന് നിമിത്തം എന്ന് പറയുന്നത്. ഇപ്പൊ പുനര് രമത എന്നിരുന്നപ്പോ പരത്തിലെ രേഖം നിമിത്തമായി പൂർവത്തിലെ രേഖം ലോപിച്ചു പോയി. അതുകൊണ്ട് ഇപ്പോൾ ഇരിക്കുന്ന രേഖം എന്ന് പറയും, അത് ലോഭത്തിന് നിമിത്തമായ രേഖമാണ്. അതേ ജാതിപ്പെട്ട ആ രേഖത്തിനെ അത് ലോപിപ്പിച്ചു. അങ്ങനെ പറയുന്ന രേഖത്തിന് ലോഭത്തിന് നിമിത്തമായ രേഖം വരവിരിക്കണം. അങ്ങനെ വരവിരുന്നാൽ ആ ലോപിച്ച രേഖത്തിന്റെ പൂർവ്വത്തിലാണ് ദീർഘം വരും. പുനരിലെ രേഖം ലോപിച്ചു, ആലോചിച്ചതിന്റെ പൂർവ്വത്തിലിരിക്കുന്ന അണ്ണ് അതിന് ദീർഘം വന്ന് പുനാരമത്തെ. ഹരീസ് രമ്യ എന്നിരിക്കുന്നു. പുനരെന്ന് പറയുന്ന അഭ്യയമാണ്, അതിന് സസ്യജുഷോർ വരേണ്ട കാര്യമില്ല. പക്ഷെ ഹരീസ് എന്ന് പറയുന്ന അങ്ങനെയല്ല, സുബന്ധമാണ്, സുബന്ധമാണ്. ഹരീസ് രമ്യ എന്നിരിക്കുന്നു. ഹരീസ് ഹരി എന്നുള്ള തന്നെ ഹരി എന്നാവുന്നതിന് മുമ്പ് അത് ഹരീസ് എന്നിരിക്കും. ആ സകാരത്തിന് സസജുഷൊരു പ്രകാരം എടുത്തും വരും. ഹരീജ് രമ്യ, ആ രേഖത്തിന്റെ പരത്തിൽ രമ്യയിലെ രേഖ വരുന്നു. പൂർവ്വത്തിലെ രേഖ ലോപിച്ചു. ഒരു രേഖത്തിന്റെ പരത്തിൽ മറ്റൊരു രേഖം വന്നു കഴിഞ്ഞാൽ പൂർവ്വരേഖം ലോപിക്കും. രോരി രേഖസ് രേഖരെ ലോക, അങ്ങനെ ലോപിച്ചു കഴിഞ്ഞാൽ നിലവിലിരിക്കുന്ന രേഖത്തിനെ പറയും അത് ലോപനിമിത്തമായ രേഖം. പൂർവ്വത്തിലെ രേഖത്തിന്റെ ലോപത്തിന് നിമിത്തമായ രേഖം പരത്തിലിരിക്കുന്നു. അങ്ങനെ ഒരു ലോഭത്തിന് നിമിത്തമായ രേഖം പരത്തിയിരിക്കുമ്പോൾ ആ ലോപിച്ചു പോയ രേഖത്തിന്റെ പൂർവ്വത്തിലുള്ള അണ്ണ് ആ ഈ ഊ അണ്ണിൽപ്പെട്ട വർണ്ണത്തിന് ദീർഘം വരും. അപ്പോൾ ഹരിയിലെ വികാരത്തിന് ദീർഘം വന്നു. ഹരി അണ്ണിലെ ആക്കി ഉദാഹരണമാണ് ആദ്യം പുനാ, അണ്ണിലെ ഈക്ക് ഉദാഹരണമാണ് രണ്ടാമത്തത്, അണ്ണിലെ ഊവിന് ഉദാഹരണമാണ് മൂന്നാമത്തത്. ശംഭൂ രാജത്തെ, ശംഭുസ് രാജതേ എന്നിരിക്കുന്നു. ശംഭുസ് രാജതേ സകാരത്തിന് സസജുഷോർ പ്രകാരം എടുത്തുമ്പോൾ അവിടെ രേഖത്തിന്റെ പരത്തിൽ രേഖം വന്നു. രോരി രേഖത്തിന്റെ പരത്തിൽ മറ്റു രേഖം വന്നാൽ പൂർവ്വത്തിലെ രേഖം ലോപിച്ചു പോകും. അങ്ങനെ ലോപിച്ചു കഴിഞ്ഞാൽ ആ രേഖത്തിന്റെ ലോപത്തിന് നിമിത്തമായ രേഖം പരമിരിക്കുന്നു. രോരി എന്ന് പറയുന്ന സൂത്രത്തിൽ രി എന്ന് നിമിത്തമായി പറഞ്ഞു. രേഖം പരമിരുന്നാൽ പൂർവരേഖം ലോപിക്കും, അങ്ങനെ നിമിത്തമായി പറഞ്ഞു. അങ്ങനെ നിമിത്തമായി പറഞ്ഞുകൊണ്ട് ഇവിടെയും ലോപിച്ചു. അപ്പൊ ആ ലോപിച്ചത് പൂർവ്വത്തിലെ രേഖമാണ്. അതിന്റെ പൂർവ്വത്തിലിരിക്കുന്ന അണ്ണന് ദീർഘം വരും എന്ന് പറഞ്ഞു. അണ്ണിൽപ്പെട്ട ഓവന് ദീർഘം വരുന്നു. ശംഭൂരാജത്തെ അണാക്കിയും അണ്ണന് ദീർഘം വരുന്ന എന്തുകൊണ്ട് പറഞ്ഞു ആ ഈ ഊണ് ആ ഈ ഊ ഈ മൂന്ന് വർണ്ണങ്ങൾക്ക് ദീർഘം വരും. അത് കഴിഞ്ഞുള്ളതാണെങ്കിൽ ദീർഘം വരത്തില്ല. ഉദാഹരണം ത്രിഢ, ഇവിടെയും ത്രിഢാഢാന്നിരുന്നാണ് ഠോ ഠേ ലോപഹ രോരി പോലെ ആദ്യത്തെ പൂർവ്വത്തിലിരുന്ന ഠാക്കി ലോകം വന്നു ത്രിഢാന്നായി. അത് ആ പ്രക്രിയകൾ ശരിക്കും പഠിക്കുമ്പോഴേ അത് മനസ്സിലാവും. നമ്മൾ പഠിക്കുന്നതാണ് തൽക്കാലം ഇത്രയും മനസ്സിലാക്കുക. അറുതെന്ന് പറയുന്നത് അണ്ണാണ്, അതിന് ലോകം വരുന്നില്ല. അത് റെന്ന് പറയുന്ന അണ്ണല്ല, ആ ഈ ഊണ് അണ്ണിൽപ്പെടുന്നതല്ല, അതുകൊണ്ട് അതിന് ദീർഘം വരുന്നില്ല. ഇത്രയും മനസ്സിലാകും. അണ്ണിലാണെങ്കിലേ ദീർഘം വരത്തുള്ളൂ. ത്രിഠ എന്നുള്ളത് റെന്ന് പറയുന്ന ആ ഈ ഇത് അണ്ണിൽപ്പെടുന്നതാണ്, ഏതാണ് രണ്ടാമത്തെ ണകാരവുമായിട്ടുള്ള അണ്ണിൽ. പക്ഷെ ഇവിടെ അതന്നെ എടുക്കേണ്ട ആദ്യത്തെ ണകാരമാണ്. ആദ്യത്തെ ണകാരവുമായിട്ടുള്ള അണ്ണിൽ ഇത് പെടുന്നില്ല, പെടാത്തോണ്ട് ദീർഘം വരുന്നില്ല. ത്രിഢഹ ഗൃഢഹ രണ്ടിടത്തും അങ്ങനെ തന്നെ, രണ്ടിടത്തും ൃഢാഠാന്നിരിക്കുമ്പോൾ ഠോഠേ ലോപഹ എന്നൊരു സൂത്രം നമ്മളിനി പഠിക്കുന്ന സൂത്രമുണ്ട്. ആ സൂത്രപ്രകാരം ഠകാരം ലോപിച്ചും പൂർവ്വത്തില് അതിന്റെ പൂർവ്വത്തില് ഇത് അണ്ണില്ല, ദീർഘം വരുന്ന ഇത് ഠരേഭയോഹോ എന്ന് പറഞ്ഞതിന് ഠലോപത്തിന്റെ നിമിത്തത്തെ കാണിക്കുകയാണ്. ഇവിടുത്തെ ഠ എന്ന് പറയുന്നത് പരത്തിലിരിക്കുന്ന ഠകാരൻ ലോപിക്കുന്നതിന് നിമിത്തമാണ്. അതെങ്ങനെ ഠകാരം വരുന്നു, എങ്ങനെ ലോപിക്കുന്ന കാര്യങ്ങളെല്ലാം ഇനി നമ്മൾ പഠിക്കുന്നതാണ്. അതുകൊണ്ട് ഈ പ്രത്യുദാഹരണം ഇവിടെ കൊടുക്കുന്നതിന് കാര്യമില്ല. കാരണം സിദ്ധാന്തവതിയിൽ അതൊന്നും പഠിക്കാത്തവർക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പ്രയാസമാണ്. അപ്പൊ ഇങ്ങനെ ഒരു ഉദാഹരണം കൂടെ കൊടുത്തു കഴിഞ്ഞാൽ പഠിച്ചവർക്കേ മനസ്സിലാവും, അല്ലാത്തവർക്ക് മനസ്സിലാകത്തില്ല. അതും ഒരു പോരായ്മയാണ്. ആവശ്യമില്ലാത്ത ഉദാഹരണങ്ങൾ കൊടുക്കുക എന്ന് പറയുന്നു. ഇവിടെ ഇപ്പൊ ഇത്രയും മനസ്സിലാക്കുക. അറിവെന്ന് പറയുന്ന അണ്ണല്ല, അതുകൊണ്ട് ദീർഘം മന്ദല ഇല്ലെങ്കിൽ ദീർഘം വരേണ്ടതാണ്. ലോപി പൂർവസ് ദീർഘമാണ് എന്ന് ഒരു പ്രക്രിയ അത് വ്യക്തമായി മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ വ്യക്തമായ മുഴുവൻ രൂപവും കാണണം. അവ്യക്തമാണ് മുഴുവൻ രൂപങ്ങളും ഇല്ലെങ്കിൽ അത് അവ്യക്തമാണ്. അത് പറഞ്ഞാലും മനസ്സിലാകത്തില്ല. പഠിക്കുന്നവരുടെ കുറ്റമല്ല.